ഭാഷ്യകാരം ഭാഷ്യകാരം പതഞ്ജലി പാണി സൂത്രകാരം തൃണുവാദനെ തൃണോതി തർണോതി തൃണുതേ തർണുതേ. ഇത് ക്ഷിണോതി പോലെ തന്നെ ഗുണം വികല്പമായി വരുന്നത് എന്തുകൊണ്ടാണ്? സംജ്ഞാപൂർവ വിധി അനിത്യ ഗുണം വന്ന തർണോതി, ഗുണം വന്നില്ലെങ്കിൽ തൃണോതി. രൂപങ്ങൾ എങ്ങനെ? ആത്മനിപദം തൃണുതേ തർണുതേ ലട്ടിൽ വരുമ്പം അവിടെ എന്തേലും തൃണ തതർണ തതൃണതു ആത്മനിയോഗത്തിൽ ൊട്ടില് ആത്മനിപദം ാണ് ലോട്ട് മധ്യവിഷേകോചനം തൃണു തൃണു തൃണു എന്ന് വരത്തില്ലേ? ലങ്ങില് അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആത്മനിയോഗം വിധിലിംഗ് എങ്ങനെ വരുന്നത്? ആത്മനിയോഗം എങ്ങനെ വരുന്നു? എണ്ണ വന്നിട്ട് തൃണ്വീത അല്ലെങ്കിൽ തൃണ്വീത നിയോത ആശയല്ലെങ്കിൽ അങ്ങനെ വരുന്നു. തൃ എണ്ണ അവിടെ ഊ ഉണ്ടോ? തൃണ്യാത് ആത്മീയത്തിൽ നിങ്ങള് പരസ്യവേദത്തിൽ എന്ത് വരുന്നു? എന്തുകൊണ്ട് പരസ്യവേദം അത് പരസ്യവേദത്തിലാണോ വരുന്നു? പരസ്യവേദത്തിൽ എന്ത് വരുന്നു? ഗുണം വരത്തില്ലേ? ഗുണം വന്നിട്ട് അതർണീ ആത്മനിബോധത്തിലാണ് ഏത് വരുന്നത്? തനാദിഭ്യ തദാസോ വന്നിട്ട് ശിക്ഷലോപിച്ചിട്ട് അതത്തെ ശിക്ഷ ലോപിക്കുന്നു. വായാണ് ശിക്ഷ ലോപിക്കാത്ത പക്ഷത്തിൽ അതർനിഷ്ഠ അതർനിഷ്ഠ ഉണ്ടെങ്കിൽ എങ്ങനെ വരുന്നു? ഡുക്രിഞ്ഞ് കരണേ, ഇവിടെ ക്രിഞ്ഞ് തനാതിഗ്രംഭ്യ ഊ തി കൃ ഊ എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? കൃ ഊ എന്നിരിക്കുന്നിടത്ത് ഊ അർദ്ധാതു വേണ്ട സർവദാതാർദ്ധാദിയോ ഗുണം വന്നിട്ട് കരു തീ എന്നിരിക്കുന്നിടത്ത് തിപ്പ് പിത്തായുണ്ട് ഗുണം വന്നിട്ട് കരൂതി എന്ന് പറഞ്ഞു. കൃവിന്റെ പരത്തിൽ ഊ വന്നു കഴിഞ്ഞാൽ ആർദ്രാതു വേണ്ട എല്ലായിടത്തും ഗുണം വന്നിട്ട് എന്ത് വരും? കരു. പക്ഷെ തസ്സെന്ന് പരവരിക്കുമ്പോൾ വരുന്നു എന്താണ്? അത ഊത്ത് സർവധാതുകേ ഉപ്രത്യാന്തസി കൃഞ്ഞോ ആകാരസി ഊസ്യാ സർവധാതുകേ ഞിതി. സർവധാതുകമായ കിത്ത് ഞിത്ത് പരവിരുന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അറിയാം പിത്തൊഴിയുള്ളിടത്തല്ല കരു എന്നിരിക്കുന്ന ആകാരത്തിന് കുരു വരും. എന്നുവെച്ചാൽ അകാരത്തിന് ഊ വന്നിട്ട് കുരു എന്നാവും. അതാണ് വിശേഷം. അപ്പോൾ കുരു തസ് ഊവിന് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? ഗിത്തായുണ്ട്. അപ്പോൾ കരോതി കുരുത കുരു എല്ലായിടത്തും ഗിത്തുകളിലെല്ലാം കുരു അന്തി കുരു കുറുവന്തി കരോഷി അവിടെ ഉത്തും വരുന്നില്ല. എന്തുകൊണ്ട്? പിത്ത് കരോഷി അവിടെ ഉകാരത്തിന് എന്ത് വരണം? ലോകസ്ഥാം. പക്ഷെ ഇവിടെ പറയുന്നു നിത്യം കരോത്തി. എന്ത് വരുന്നു? കരോതേ പ്രത്യേക ഉകാരസ്യ നിത്യം ലോകോ മോഹോ പരയോഹോ. കരോതേഹേ കൃധാതുവിന്റെ പ്രത്യേക ഉകാരസ്യ പ്രത്യേകമായ ഉകാരത്തിന് ഊ തനാജിഗ്രംഭ്യ ഊ ആ ഉകാരത്തിന് എന്ത് വരുന്നു? നിത്യം ലോഭ നിത്യമായി ലോഭം വരുന്നു. മോഹോ മകാര വകാരങ്ങൾ പരമിരിക്കും. അപ്പോൾ എന്ത് വരുന്നു? കൂര് വസ് ഇവിടെ രേഖത്തിന്റെ പരത്തിൽ കൂരുവ പകാരയിരിക്കും. സൂത്രം വരാം ഹലിച്ച രേഭവാന്ത സിദ്ധാതു ഉപദായകോ ദീർഘ ഉപതയുടെ ധാതുവിന്റെ ഉപതയായ ഇക്കായ ഉപകാരത്തിന് ദീർഘം വരാം. പരത്തിൽ എന്തിരിക്കുമ്പോ കുർവ ഇരിക്കും. ഹല്ലിരിക്കുമ്പോ അത് വരുന്നില്ല. അതിനാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? നഭ കുർച്ഛുര ഭസ്യ കുർ ക്ഷുരോ ഉപദായ ന ദീർഘ. ഭസഞ്ഞുള്ളടത്ത് ഫലിച്ച പ്രകാരം ദീർഘം വരത്തില്ല. കുരു ഇവിടെ ദീർഘം വരുന്നില്ല. ചുരു ഛേദന അതിന് ദീർഘം വരുന്നില്ല. അതുകൊണ്ടിവിടെ ഫലിച്ച പ്രകാരം കുറുവ അവിടെ ദീർഘം വരുന്നില്ല. കുറുമ അവിടെയും ദീർഘം വരുന്നില്ല. അത് തന്നെ എല്ലായിടത്തും കുറുവ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിടത്തും വരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് കാര്യമില്ല, നമുക്ക് കാര്യം മനസ്സിലാക്കിയ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു? അത് സർവ്വതാതുകേ ഉത്തും വന്നിട്ട് എന്ത് വരുന്നു? കുരുതേ കുരുവാതേ എന്നിടത്ത് എന്ത് വരുന്നു? കുരുവാതെ എന്നിടത്ത് കുരുവാതെ എന്നിടത്ത് എന്ത് വരുന്നു എന്നറിയത്തില്ല. എണ്ണു ഒന്ന് കുറുവാതേ കുരുവതേ എന്നിടത്ത് എണ്ണ കുരുവതേ ഇവിടെ എല്ലായിടത്തും വരുന്ന വേറെ ഏതാണ്? അതൗത് സർവധാതുയേ എല്ലായിടത്തും വരുന്നു. പിത്തില്ലാത്തതുകൊണ്ട് കുരുതേ കുറുവാതേ കുറുവതേ കുരുഷേ കുറുവാതേ കുരുവേ കുറുവേ. അവിടെ എന്ത് വരുന്നു? നിത്യം കരാത കരോതേ നിത്യം ലോപിച്ചിട്ട് എന്ത് വരുന്നു? കുറുവേ കുറുവേ കുറുവഹേ കുറുമഹേ. എളുപ്പമാണ്. എട്ടിൽ വരുമ്പോൾ കൃ ദ്വത്വം അഭ്യാസ കാര്യങ്ങളെല്ലാം വന്ന് കൃകൃ അഭ്യാസത്തിൽ കൃത്വം വന്ന് ചേർത്തും വന്ന് ഇച്ച കൃ നാല് അച്ചുണി വൃദ്ധി ഒന്ന് ചക്കാര. ഇവിടെ ധാതു സേട്ടോ അനട്ടോ എന്ന് നോക്കണം. ധാതു സേട്ടോ അനട്ടോ അനട്ടു, പക്ഷെ ഇവിടെ ഇട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? പ്രാധ്യന്യോരുടെ ഇട്ട് വരത്തില്ല. ചക്ര അധസ്സം എന്ന് പറയുന്നിടത്ത് ഗുണം വരുന്നില്ല. എന്തുവരും? ചക്രാധസ്സം എന്നുള്ളത് ചക്രതുഹു ചക്രുഹു ഇട്ട് വരുന്നില്ല. അതുകൊണ്ട് എന്തുവരും? ചക്രധ ചക്രതുഹു ചക്ര ചകാര ചകര ചക്രുവ ചക്രമ. ആത്മനിയോഗത്തിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ചക്രേ ചക്രാതെ ചക്രേ അതിനും എളുപ്പമാണ്. കൃത ഗുണം കർത്ത കർത്താസി കർത്ത കർത്താരോ ആത്മനിയോഗത്തിൽ ഇംഗ്ലീഷിൽ പഴയ സൂത്രം വരുന്ന ഏതാണ്? ഇർദ്ധനോസ്യ എട്ട് വരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഗുണം വന്ന് കാരിഷ്യതി ആത്മയോഗത്തിൽ കരിഷ്യത്തെ ലട്ടും ലോട്ടുമായിട്ട് വ്യത്യാസം ചെറുതായിട്ടേ ഉള്ളൂ. എങ്ങനെ? കരോതു കുരുതാ കുരുതാം കുറുവന്തു കുരു അവിടെ ഗുണം വന്നു. അതിലൊന്നും പുതിയതായിട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു? കുരുതാം. അവിടെ എല്ലായിടത്തും എന്തുവരും? അതോ സർവം കുർവാതാം കുർവതാം പുരുഷ കുർവാതാം കുരുതും പുരവയല്ല കരവൈ കരവാവൈ. ഞങ്ങൾ വരുമ്പോഴോ ആ കരോത് അകരോത്. അടുത്തെന്തുവരും? അതൗത് സർവതാദി വന്നിട്ട് അകുരുതാം അകുറുവൻ അകരോഹോ. ഇവിടെ ഒന്നും അതൗത് സർവതാദി വരുന്നില്ല, ഇത്രയേ ഉള്ളൂ. അകരോഹോ അകുരുതാം അകുരുത അകരവം അകരവം അകരവം അകുറുവ അകുർമ്മ അക്കുറുവ അതൗ സർവതാദി വരുന്നു. പരത്തിൽ വായ അക്കുർ വ അകുർമ്മ നിത്യം കരവതയെ പ്രാരംഭരും ലോപിച്ചു. അതുകൊണ്ടാണ് ആ കുരുവ എന്ന് വരത്തില്ല. അകുറുവ അകുർമ ആത്മനിയോഗത്തിൽ എന്ത് വരുന്നു? ആ കുരു അകുരുത അകുറുവാതാം അകുറുവത അകുരുഹ അകുറുവാതാം അകുരുദ്ധം അകുർവി അകുർവഹി അകുർമഹി. വിധിലിംഗൻ എന്ത് വരുന്നു? അവിടെ കൂരു ഊ യാതാണ്. പുകാരം ലോപിക്കോ ലോപിക്കോ? നമ്മൾ പഠിച്ചതനുസരിച്ച് ലോപിക്കുമെന്നാണ് ചോദിച്ചത്. പഠിച്ചതനുസരിച്ച് ലോപിക്കോ? ോകോ യാദവ് പ്രത്യേകാരാധിയായി പ്രത്യേക വരുന്നു കഴിഞ്ഞാൽ ഉപകാരം ലോപിക്കും. ആത്മനിയോഗത്തിലാണെങ്കിലോ യാതി പ്രത്യേകം ഇല്ലാതുകൊണ്ട് ഉപകാരം ലോപിക്കുന്നില്ല. കുരു ഈത എന്തോരോടെ ആത്മനിയോഗത്തിലാണെങ്കിലോ കൃ യാ ഏത് സൂത്രം വരുന്നവിടെ ലിംഗ് വരുന്നു. രിങ് പ്രകാരത്തിൽ ലിംഗ് വന്ന ക്രി ക്രിയാത് ക്രിയാസം സുട്ടു താന്നിരിക്കുമ്പോ സൂത്രം വന്നത് പഴയ സൂത്രം പഴയത് ഉച്ഛ കിത്താകുന്നു അവിടെ എന്ത് വരുന്നു? ക്രിസ് ഇട്ടുവരാത്തോണ്ട് ഏത് സൂത്രം വരുന്നു? ഇട്ടുവരാത്തോണ്ട് സിജവൃദ്ധി പരിസ്ഥിതി അകാർഷീ അകാർഷ്ടാം അകാർഷു അകാർഷി അകാർഷ്ട അകാർഷ്ട അതിനകത്തിൽ ആ ക്രസ് താന്നിരിക്കും വികൽപ്പായിട്ടേ സൂത്രം വരുന്നു. തനാദിഭ്യ തദ്വാദോഹോ സിച്ച് ലോപിച്ച എന്തുവരും? ആ ക്രസ് സിച്ച് ലോപിച്ചില്ലെങ്കിലും അങ്ങനെ വരും. ആ ക്രസ് താന്നിരിക്കും ഏത് വരുന്നു? ഇഷ്ടപ്രകാരം കിത്തു വന്നിട്ട് പ്രസവാദങ്ക സിച്ച് ലോപിച്ചു കഴിഞ്ഞാൽ അത് തന്നെ. ഏത്? അകൃത. വ്യത്യാസമില്ല, പഴയ സൂത്രം. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. വ്യത്യാസമൊന്നുമില്ല. സിച്ച് വന്നാലും സിച്ചിലോ ഇരുന്നാലും എന്തുവരും? ഹർസ്വാദം കാത തരത്തിൽ കിത്താവും, അല്ല ഉസ്ത കിത്താവും ഹർസ്വാദം കാത സിച്ചിലോ വിസിറ്റ് അകൃത അകൃത രണ്ടു വർഷത്തിൽ അകൃത അകൃതാം അകർഷത അകൃതാം അകർഡ്വം സൂത്രം അകർഷി അകർഷി പിന്നെ ഇടങ്ങില് അകരിഷ്യ അകരിഷ്യത. ഇവിടെ സുട്ടു വിധിക്കുന്ന സൂത്രമാണ് അടുത്ത് വരുന്നത്. സംപരിഭ്യാം കരോതോ ഭൂഷണേ സംവായിച്ച സംപരിപൂർവസ്യ കരോദേ സുട്ട് സ്യാത് ഭൂഷണേ സംഘാതേ സംപരിപൂർവസ്യ സമും പരിയും പൂർവത്തിലുള്ള കരോതേ കൃതധാതുവിന് സുട്ട് വരുന്നു. കൃതിനാണ് സുട്ട് കാത്പൂർവേദി വക്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. കകാരത്തിന്റെ പൂർവത്തിൽ എന്ത് വരും? സുട്ട് വരും. ഇവിടെ ആദ്യത്തെ ടൗതയുടെ ആവശ്യം ഇല്ല. അതിന്റെ പ്രയോജനം എന്ന് പറയുന്നത് വേറെ പ്രയോജനമാണ്. അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ സു എന്ന് പറയുന്നുണ്ട്, ധാതുവിനഗ്രഹിക്കും. അതുകൊണ്ടാണ് ഇവിടെ സുട്ട് പറഞ്ഞത്. സുട്ട് കാത്പൂർവേദി വക്തവ്യം എന്ന് വാർത്തി കൊണ്ടതുകൊണ്ട് സുട്ട് കാത്തിന്റെ പൂർവത്തിൽ വരും. ഇവിടെ നോക്കുക, സംപൂർവത്തിൽ കൃതാതു കരോതി സമ കരോതി എന്നിരിക്കുന്നു. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? സുട്ടു വരുന്നു. ഏതൊക്കെ അർത്ഥത്തിലാണ്? ഭൂഷണം, അലങ്കാരം, സംഘാതം കൂടിച്ചേരുക, കൂട്ടിച്ചേർക്കുക എന്നുള്ള അർത്ഥത്തിൽ. സംസ്കരോതി എന്നാണ് ഇവിടെ അലങ്കരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. സമ്മിന്റെ പരത്തിൽ കരോതി ഇരുന്ന് സുട്ടു വന്നു. സുട്ട് എവിടെ വന്നു? കാട് സാമസ് കരോതി എന്നിരിക്കും. ഏ സൂത്രം വന്നത്? സമഹ സുട്ടി പ്രകാരം എന്താ വരുന്നത്? എന്താ വരുന്നത്? വിധി രൂ വരുന്നു. സമ്മിന്റെ മകാരത്തിന് രുത്വം വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു. അടുത്ത സൂത്രം അത്ര അനുനാസി പൂർവ്വ സിധുവ അനുനാസിയാത്പരോ അനുസ്വാരി എല്ലാം സന്ധി പ്രകൃതി പഠിച്ചാണ്. അപ്പൊ എന്ത് വരുന്നു? സമരുന്നിരിക്കുന്നിടത്ത് എന്തുവരും? കരവസാനയോർ വിസ്തരിഞ്ഞ വിസ്തരിഞ്ഞ സഖ വരാൻ നേരത്തെ ഏതാ വരുന്നത്? സമ്പുങ്കാന സംസ്കർത്ത. എത്ര സഹാരമുണ്ട്? ഒന്നും മതി. എങ്ങനെ? സമോവാ ലോപമേകേ അന്ന് പഠിച്ചതാ. സമോലോപമേക എന്നുള്ള ഒരു വാർത്തകളുണ്ട്. സമ്മിന്റെ ഒരു സകാരം ലോപിച്ചു. അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ ഒരു സകാരമാണ് നമ്മൾ രണ്ടെഴുതാറുണ്ടോ? ഇല്ല, ഒരു സകാരവും മതി സംസ്കൃതത്തിൽ. രണ്ടെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായല്ല. സമ കരോതിയിൽ നിന്ന് സുട്ടു വന്ന് സമ കരോതിന്നായി മകാരത്തിന് എല്ലാം പഴയ സൂത്രങ്ങളാണ്. സമ സുട്ടി വന്ന് രുത്വം വന്ന് എതിർ വന്ന് സകാരം വരേണ്ടതാണ്. സമ്പുങ്കാന സ്വക്തവ്യ സകാരം വന്ന് അതിലെ ഒരു സകാരത്തിന് സമൂഹാലോപമേക പ്രകാരം ലോപിച്ചാൽ ഒരു സകാരം, ഇല്ലെങ്കിൽ രണ്ട് സകാരം. സംസ്കരോതി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് രൂപം വരും. എന്തുകൊണ്ട്? അത്ര അനുനാസിയപുരസ്യതുവ അനുനാസിയാത്പരോ അനുസ്വാര. ഇതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. അലങ്കരോതി തീർത്ഥ. അപ്പോ സമ്മിന്റെ പരത്തിലുള്ള കരോതിക്ക് സുട്ടിനാണ് ഉദാഹരണം പറഞ്ഞത്. ഇനി അത് ഭൂഷണാർത്ഥം. സമവായേച്ച അടുത്ത സൂത്രം, അതിന്റെ അർത്ഥം എന്താണ്? സംഘാതാർത്ഥത്തിൽ ഈ സുട്ട് വരും. അതാണ് സംസ്കൃതി സംഗീഭവന്തി. ഇവിടെ പ്രക്രിയ പഴയത് എന്ന അർത്ഥത്തിന് വ്യത്യാസം. അങ്ങനെ സംസ്കൃതി ബ്രാഹ്മണാഹ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെല്ലാം കൂടിച്ചേരുന്നു. സംഗീഭവന്തി സമ്പൂർവസ്യ ക്വചിത് അഭൂഷണേഭി സുട്ട്. സംസ്കൃതം ഭക്ഷ ഇതി ജ്ഞാപക. പാണിനി മഹർഷിയുടെ ഒരു സൂത്രമാണ് സംസ്കൃതം ഭക്ഷാഹ. അവിടെ ഭക്ഷ്യ സംസ്കരണം ഈ അർത്ഥത്തിൽ സംസ്കൃതാഹ എന്ന് പാണിനി പ്രയോജിക്കുന്നു. സംസ്കൃതം അപ്പൊ അത് ഭൂഷണാർത്ഥമല്ല, സമവായാർത്ഥമല്ല, ഭക്ഷണം സംസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വേറെ അർത്ഥത്തിലും സുട്ട് വരാം. ഇത് ജ്ഞാപകമാണ്. എന്തുകൊണ്ട്? സംസ്കൃതം ഭക്ഷ എന്ന് പറയുന്ന സൂത്രത്തിൽ സംസ്കൃത ശബ്ദം ഭൂഷണാർത്ഥത്തിനുമല്ല സമവായാർത്ഥത്തിനുമല്ല. സംസ്കൃത യവാഹ എന്ന് വെച്ചാൽ വറുത്ത യവം എന്നാണ് അർത്ഥം. ഇപ്പൊ സംസ്കരിക്കുക എന്ന് പറയുന്ന വേറെ അർത്ഥവും കിട്ടുന്നുണ്ട്. മലയാളത്തിലെ അസംസ്കൃത പദാർത്ഥങ്ങൾ സംസ്കൃത പദാർത്ഥങ്ങൾ. അതെ, സംസ്കൃതത്തിലും അങ്ങനെ സംസ്കരിച്ച പദങ്ങൾ. സംസ്കൃതം ഭക്ഷായതി ജ്ഞാപക ഉപാധ പ്രതിയത്ന വൈകൃത വാക്യ അധ്യാരേഷിച്ച. ഉപാത് പ്രജ സുട്ട് സ്യാദേഷു അർത്ഥേഷു ചാതുപൂർവ പ്രാഗുക്തയോരർത്ഥയോ. ഇവിടെ ഉപ ഇടപ്പരത്തിലിരിക്കുന്ന കൃഞ്ഞിന് സുട്ട് വിധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നു. ഉപസ്കുരുതേ ഉപയുടെ പരത്തിലിരിക്കുന്ന കൃഞ്ഞിന് സുട്ട് വിധിച്ചിട്ടാണ് എന്ത് വരുന്നത്? ഉപസ്കുരുതേ. പക്ഷെ ഇവിടെ മൂന്നർത്ഥം പറയുന്നുണ്ട്. പ്രതിയത്നം വൈകൃതം വാക്യാധ്യാഹാരം. ച എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞ ഭൂഷണം സമവായം. അപ്പൊ അഞ്ചർത്ഥത്തിൽ വരും. അതിൽ പ്രതിയത്നോ ഗുണാധാനം, ഇത് നമ്മൾ നേരത്തെ കാരക പ്രക്രിയയിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. ഏതോ തകസ്യ ഉപസ്കുരുത്തെ അവിടെ ചർച്ച ചെയ്തതാണ്. ഇനി അതിൻ്റെ ചർച്ചയുടെ ആവശ്യമില്ല. സംശയമുള്ളവർ അവിടെ കേട്ടു നോക്കുക. വികൃതമേ വൈകൃതം വികാര വികാരാർത്ഥത്തിൽ ഉപസ്കൃതം ഭുങ്ക്തെ. ഉപസ്കൃതം ഭുങ്ക്തെ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് നല്ലവണ്ണം മനസ്സിലാവും. മലയാളികൾ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് ഈ പറയുന്നത്. ഏറ്റവും വൃത്തികേടായി സാമ്പാറും പുളിശ്ശേരി എല്ലാം കൂടെ വലിയ ഇലക്കാതിട്ട് കുഴച്ച് അഞ്ച് വിരലും അതിൻ്റെ അകത്ത് കയറി കയറ്റി ഇളക്കി മറിച്ച് എല്ലാം കൂടെ വാരി ഇങ്ങനെ കയ്യിലിട്ട് ഫാസ്റ്റ് ബോളിങ് നടത്തി എന്നിട്ട് ബാക്കിയകത്തോട്ടങ്ങ് അടിച്ച് കയറ്റുക. പിന്നെ ആ അഞ്ച് വിരലും പിന്നെ പ്രത്യേകം പുറത്തെടുത്തിച്ച് വീണ്ടും വലിച്ച് നടക്കുക. ഇത് മലയാളി ലോകത്തിന് മലയാളിയല്ല ഇങ്ങനെ വൃത്തികെട്ട രീതി ഭക്ഷണം കഴിക്കത്തില്ല. ഒരിടത്തും വടക്കേന്ത്യയിൽ പോയി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ചോദിക്കും. അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഉള്ളം കൈ ഭക്ഷണത്തിൽ തൊടത്തില്ല. പോയിട്ടുള്ളവർക്ക് അറിയാം ഇവിടെ ലക്ഷ്മി ഇരിക്കുന്നു എന്ന് അവർ പറയുന്നു. ഇതിൽ എച്ചിലാക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ കാര്യം പറയാനില്ല. അതെ അതെ, ഇങ്ങോട്ട് വിളിച്ചിറങ്ങി. ഒരിക്കൽ സാന്ദർഭികമായിട്ടാണ് ഒരിക്കൽ ഞാൻ കാശിയിൽ അവിടെ ആശ്രമി താമസിക്കുന്ന പറയും മലയാളികൾ വന്നു. അവരെ ട്രെയിനിൽ ഇല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൂട്ടി കയറ്റി വന്നിട്ട് അവിടെ ഒരു സദ്യ നടത്തി. ഞങ്ങൾക്കെല്ലാം നിന്ന് അവരും കഴിച്ചു അവിടെ കൂട്ടത്തിയിരുന്നു. പുറത്താണ് ഇതുപോലെ ഒരു തുറന്ന സ്ഥലത്ത് അമ്പലത്തിൻ്റെ. ഈ മലയാളികൾ ഇങ്ങനെ ഫാസ്റ്റ് ബോളിങ് നടത്തുന്നുണ്ടപ്പോൾ ഒരു വൃദ്ധനായ ഒരു ബ്രാഹ്മണൻ എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, ഇവരെ വല്ല പിശാചുരം പിടിച്ചാണ് അത് മാറാൻ വന്നത്? കളിയാക്കി ചോദിച്ചല്ലോ. പുള്ളി സത്യമായിട്ടൊക്കെ വിചാരിച്ചു. അവരിത് കണ്ടിട്ടില്ല. ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ ശബ്ദങ്ങളുണ്ടോ ബ്ലാ ബ്ലാ എന്നൊക്കെ ഇങ്ങനെ വാരി കുഴച്ചടിക്കുമ്പോൾ ഉള്ള ശബ്ദങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് ഈ പിശാചു ബാധ എന്തോ മാറ്റാൻ വേണ്ടി ഇവിടെ നിന്ന് നടത്തുന്നു എന്നാണ് വിചാരിച്ചു. ശരിക്കും നടന്ന സംഭവമാണ് കഥയല്ല. ഇതിനാണ് പറയുന്നത് വൈകൃതം ഭുങ്ക്തേ. ഏറ്റവും വികൃതമായി ഭക്ഷണം കഴിക്കുക, പിന്നെ വാക്യാധ്യാഹാരം. വാക്യാധ്യാഹാരം എന്ന് വെച്ചാൽ ഇല്ലാത്ത വാക്യങ്ങളെ അധ്യാഹരിച്ച് സംസാരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് പശ്യ എന്ന് പറഞ്ഞാൽ പുഷ്പം എന്നിങ്ങനെ പറയുന്നത് അധ്യാഹരിച്ച്, പദങ്ങളെ അധ്യാഹരിച്ച്. വാക്യം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് പദം എന്നർത്ഥം, പദങ്ങളെ അധ്യാഹരിച്ച് സംസാരിക്കുക. അതാണ് ഉപാത് കൃഞ്ഞഹ സുട്ട് സ്യാത്. ഉപയുടെ പരത്തിലിരിക്കുന്ന കൃഞ്ഞിന് സുട്ടുവരും യേശുവർക്കേഷു. ഈ അർത്ഥങ്ങളിൽ പ്രതിയത്ന വൈകൃത വാക്യാധ്യാഹാരങ്ങളിൽ പ്രാഗുക്തയോഹോ അർത്ഥയോഹോ. പ്രതിയത്നോ ഗുണാധാനം. പ്രതിയത്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണാധാനമാണ്. വികൃതമേവ വൈകൃത വികാരം. ഇവിടെ സ്വാർത്ഥത്തിൽ പ്രത്യയം വന്നാണ്, വികൃതത്തിൽ നിന്ന് സ്വാർത്ഥ പ്രത്യയം വന്നിട്ട് വൈകൃതം വികാരം. വാക്യാധ്യാഹാര ആകാംക്ഷിത ഏകദേശ പൂരണം. ഒരു അത് മനസ്സിലായി. പണ്ടൊക്കെ ജംഗ്ഷനിൽ നിന്ന് പാതിരിയും ഒരു സഹായിയും കൂടെ സംസാരിക്കും. പാതിരി ഭർത്താവായ യേശുവിനും സഹായം രക്ഷിക്കട്ടെ അടുത്ത് നിന്നാണ് പറയും. അതുപോലെ അതുപോലെ എന്താണ് വാക്യത്തെ അധ്യാഹരിച്ച് പറയാത്ത കൂടെ ചേർത്തങ്ങ് പറയും. അതാണ് വാക്യാധ്യാഹാര ആകാംക്ഷിത ഏകദേശം. ആകാംക്ഷിതമായ ഒരു ഭാഗത്തെ എന്നേക്ക് സ്തുതിയായിരിക്കട്ടെ. അതേയല്ലേ, അതേ സംഭവം. അതാണ് വാക്യാധ്യാഹാരം. ഇതൊക്കെ പറഞ്ഞാലേ ഓർമ്മ വരത്തുള്ളൂ. ഉപസ്കൃത കന്യ, ഇവിടെ അലങ്കാരാർത്ഥത്തിൽ കന്യ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. സുട്ടുവന്നു. ഉപസ്കൃത ബ്രാഹ്മണ, ബ്രാഹ്മണർ കൂടിച്ചേർന്നിരിക്കുന്നു. ഏതോദകസ്യ ഉപസ്കൃതേ, അത് നമ്മൾ എന്ത് ചർച്ച ചെയ്താണ്? വിറവ് കൊണ്ട് ജലത്തെ ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ രണ്ടിനെ ശുദ്ധീകരിക്കുക, അതിൻ്റെയൊക്കെ വിശേഷത. ഉപസ്കൃതം ഭുങ്ക്തേ, വികൃതമായി ഭക്ഷണം കഴിക്കുക. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഉപസ്കൃതം ബ്രൂതേ, വാക്യത്തെ അധ്യാഹരിച്ച് സംസാരിക്കുക. ബാക്കി എന്ന് വെച്ചാൽ പദം. അടുത്തു വരുന്നതും വനിയാജനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത ഇത് ആത്മനിയോഗമാണ്. അതുകൊണ്ട് രണ്ട് രൂപ ആരും പറഞ്ഞുള്ളത് ദേവി, ഇത് ഒന്ന് പറഞ്ഞാൽ മതി. വനത്തെ ചിലർക്ക് പരസ്യം പറഞ്ഞോളാൻ വന്ന് മുട്ടുന്നുണ്ട്. വേണ്ട, ഒന്ന് പറഞ്ഞാൽ മതി. ലെട്ട് ആ ഇവിടെ എന്തോരം ഏത്തു അഭ്യാസലവും വരേണ്ടതാണ്. പക്ഷേ സൂത്രം വരുന്നു നശ്രദ്ധതവാദി ഗുണാന, ഏത്തു അഭ്യാസലവും വരുന്നില്ല. അതുകൊണ്ട് എന്ത് വരുന്നു? നിത്യം കരോതേ, എല്ലായിടത്തും വരും. അല്ല അതല്ലല്ലോ, വനു അല്ലേ പോട്ട്. അടുത്ത് വിധിലിംഗില് ഇതുവരും എന്താണ് തനാദിബ്യ തദ്ദാസോഹോ. പിന്നെ മനോത്തി തനോത്തി ആദീനാം അനുദാത്തോപദേശ മനോത്തി തനോത്തി ആദീനാം. അതെവിടെ? ലുങ്ങിലെ, ലുങ്ങിലല്ലേ. ഇപ്പൊ ഇവിടെ എന്ന് വരുന്നു ആ വ ന സിച്ചത്താ. സിച്ചുപോയി മനു മന അതിലേതൊക്കെയാണ് ധാതുക്കള്? തനുത്യാദികൾ തനു വനു മനു. ആ അപ്പൊ അതും വരും. നഗാരം ലോപിച്ചിട്ട് എന്ത് വരും? അവത മനു അവബോധനെ എന്തുവരുന്നു? മനുതേ ധാരാളം പ്രയോഗിക്കുന്നത് അതുമാണ്. ഇതിന്നാണ് മനുഷ്യൻ വരുന്നത്. മനുഷ്യൻ ലിട്ടിൽ വരുമ്പോ എന്ത് വരുന്നു? അവിടെ ഏത്വ അഭ്യാസനവും വരുന്നു. സൂത്രം അദ്ദേഹം മധ്യാനാദി സാധിക്കും. അപ്പൊ മേനേ വരുന്നു അമത സിച്ചു പോയി നഗാരം എവിടെ പോയി? വനു മനു അമത അമനിഷ്ഠ അമനിഷാതാം അമനിഷ്ഠ അമത അമനിഷ്ഠ അമനിഷാതാം അമനിദ്വം അമനിഷ്യ അമനിഷ്യത പൂർണ്ണം. പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.